നോക്കിയാലും കാണാം ധാരാളം ക്ലാസ്സുകളുണ്ട്, മലയാളത്തിലുണ്ട്. പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന വിഷയങ്ങൾ, പ്രത്യേകിച്ച് സൈക്കോളജി ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ യൂട്യൂബിലെ മിക്കവാറും ക്ലാസ് വരുന്നതെല്ലാം ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതാണ്. പ്രത്യേകിച്ച് ബി എഡിന് ഉണ്ട്, പിന്നെ ഇപ്പോ സാറ്റ് പോലുള്ള ടെസ്റ്റുകളുണ്ട്, അധ്യാപക പരീക്ഷ പലതരത്തിലുള്ള. ഇത്തരം പരീക്ഷകളൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് വേണ്ടിയിട്ട് ഇതിനെ വളരെ ലഘൂകരിച്ച് പറയും. അത് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇത് ഇത്രയേ ഉള്ളൂ, അതിലെന്തിരിക്കുന്നു എന്ന് തോന്നിപ്പോകത്ത്. കാരണം അങ്ങനെ പറഞ്ഞാലേ പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റും, അത് നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു പഠനമാകത്തില്ല. അതിന്റെ ആധികാരികമായ സോഴ്സുകളിൽ നിന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കും. മറ്റത് അത്രയും ലഘൂകരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനം, അത് കേട്ടാൽ നമുക്കൊന്നും തോന്നില്ല. ഇപ്പൊ ഈ സ്വാമി വായിച്ചതുപോലെ തോന്നും, കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയും. വ്യക്തിത്വമായിട്ട് അതിന്റെ ബന്ധം നമുക്ക് മനസ്സിലാകത്തില്ല. പരീക്ഷയ്ക്ക് തയ്യാറാക്കി പഠിക്കുന്നവർക്ക് അത് അത്രയും മതി. സൈക്കോളജിയിലെ മിക്കവാറും വിഷയങ്ങൾ ഇങ്ങനെ യൂട്യൂബിൽ കാണും. ചിലർ സ്ഥിരം എന്റെ വീഡിയോ ഇറങ്ങുന്നവരുണ്ട്, ഞാൻ പലതും മുമ്പും കേട്ടിട്ടുണ്ട്. അതൊന്നും നമുക്ക് ആ വിഷയത്തെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. മറ്റു വിഷയങ്ങളെ പോലെയല്ല ഇത്. 19 വർഷത്തിൽ കൂടുതൽ, 50 70 80 വർഷം തുടർച്ചയായിട്ട് ഗവേഷണം നടത്തി രൂപപ്പെടുത്തിയ ഒരു സംഗതിയാണ്. അത് വളരെ ആഴമുള്ള ഒരു സംഗതിയാണ്. അങ്ങനെ ലഘൂകരിച്ച പരീക്ഷയ്ക്ക് പഠിച്ച് പറയാമെന്നുള്ളതല്ല, ഇതിന്റെ ബന്ധം നോക്കി പിടികിട്ടത്തില്ല. പരസ്പര ബന്ധങ്ങളും ഇതിപ്പോ നമ്മളതിന്റെ പേഴ്സണാലിറ്റി ട്രേറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്, സവിശേഷതകളെ കുറിച്ച്. ആദ്യം പറഞ്ഞ ഇത് തന്നെയാണ് എന്തെങ്കിലും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് തന്നെ ഉപയോഗിക്കുന്നു സൈക്കോ തെറാപ്പിയിലും മറ്റും. വിദഗ്ധന്മാരത് ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോ പല തലങ്ങളുള്ള ഒരു സംഗതിയാണ്, ചെറിയൊരു കാര്യമുണ്ട്. പിന്നെ ഇതിപ്പോ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം, കുറച്ച് ഇംഗ്ലീഷ് അറിയാമെന്നുണ്ടെങ്കിൽ കുറച്ച് ആധികാരികമായിട്ട് വായിച്ച് മനസ്സിലാക്കാം. ഞാൻ ഉദ്ദേശിക്കുന്ന ആളല്ല ഇത്. ഗുരുവിന്റെ വ്യക്തിത്വവും ഗുരുവിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോ ഗുരു ആരാണെന്നുള്ളത് മനസ്സിലാക്കുന്നേ, ഇപ്പൊ ഗുരു ദൈവമാണ് എന്നൊക്കെയുള്ള നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിന് അതങ്ങനെ വിശ്വസിക്കുന്നവർക്കും ആരാധിക്കുന്നവർക്കും അങ്ങനെ അത് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ വിശ്വസിക്കുന്നവർ അങ്ങനെ പിന്നെ അതിന് പല ഡയമെൻഷൻസ് ഉണ്ട്. കാരണം ഇവിടെ എത്രയോ നൂറ്റാണ്ടുകൾ, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, എത്രയോ നൂറ്റാണ്ടുകൾ ഇവിടെ മനുഷ്യരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, മറ്റുള്ളവർ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. തലമുറ തലമുറകളാണ്. അതൊക്കെ ഇന്നത്തെ മനുഷ്യന് മനസ്സിലാക്കാൻ പ്രയാസമുള്ള രീതിയിൽ അത്രയും വളരെ ഭീകരമായ അവസ്ഥയിലൂടെ മനുഷ്യർ കടന്നുപോയിട്ടുണ്ട്. അപ്പൊ അത് കുറെയൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതും കുറെയൊക്കെ മനപ്പൂർവ്വം ചെയ്തതുമാണ്. രണ്ടും അതി സംഭവിച്ചിട്ടുണ്ട്. കൂടുതലും മനഃപൂർവ്വം ചെയ്തതാണ്. ഇത്രയും മനുഷ്യരിങ്ങനെ വളരെ ദീർഘകാലം ഇങ്ങനെ തീർച്ചയായിട്ടും മനുഷ്യരിങ്ങനെ ദീർഘകാലം കഷ്ടപ്പെട്ടപ്പോ ഇവര് കരഞ്ഞിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, അവരുടെ ദൈവങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ അവരെ പ്രാർത്ഥിച്ചിട്ട് ഒരു ദൈവം ഇറങ്ങി വന്നൊന്നും ചെയ്തിട്ടില്ല. വന്ന ഏതെങ്കിലും ദൈവം ഒന്ന് ഇടപെട്ടിരുന്നെങ്കിൽ എന്നേ മാറിപ്പോയാല് ഒരു ദൈവം വന്നതിലൊന്നും ഇടപെട്ടില്ല. പിന്നെ എന്ത് ചെയ്തു, അതങ്ങനെ വളരെ തീവ്രമായിരിക്കുന്ന ഒരു കാലത്ത് തന്നെ ഒരു മനുഷ്യനതിൽ ഇടപെട്ട് മാനുഷികമായ പ്രവർത്തനങ്ങൾ ചെയ്ത് ഇതിന് വലിയ ഒരു എന്താണ് റാഡിക്കൽ എന്ന് പറയാം, അടിസ്ഥാനപരമായ മാറ്റം വരുത്തി ജനങ്ങളെ അതിൽ നിന്ന് മോചിപ്പിച്ചു, അക്ഷരാർത്ഥത്തിൽ മോചിപ്പിച്ചു എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യൻ പ്രവർത്തിച്ച് മോചിപ്പിക്കുമ്പോൾ അതിനെയും ദൈവമാക്കുന്നതുകൊണ്ട് എന്താ പ്രയോജനം? ദൈവം ചെയ്യാത്ത കാര്യം മനുഷ്യൻ ചെയ്തു കഴിഞ്ഞാൽ അത് മനുഷ്യൻ ചെയ്തെന്ന് അംഗീകരിച്ചുകൂടി? അങ്ങനെ ദൈവമാക്കുന്നതിന്, ദൈവമാണ് ചെയ്തെങ്കിൽ നേരത്തെ ചെയ്യേണ്ടത്, ഇതൊക്കെ ദൈവങ്ങളൊക്കെ ഇതൊക്കെ നോക്കിയിരിക്കല്ലേ. ഇതെന്ന് മനുഷ്യൻ ചെയ്താൽ മനുഷ്യൻ ചെയ്തതായിട്ട് തന്നെ മനസ്സിലാക്കും. അതും അങ്ങനെ ഒരു മനുഷ്യൻ ചെയ്ത അതും ദൈവികമാക്കുക. ഈ എന്താണ് കണ്ണിൽ ചോരയില്ലാത്ത ദൈവങ്ങളെ കൂട്ടത്തിൽ പെടുത്തുക. കണ്ണിൽ ചോരയുള്ള ഏതെങ്കിലും ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ എന്നെ പരിഹരിച്ചത്? ദൈവം എന്താ ഇത്രയും നൂറ്റാണ്ടുകൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നു? ഒരു അമ്മയ്ക്കും അച്ഛനും പറഞ്ഞ മനുഷ്യൻ തന്നെയാണ്. അപ്പോ ആ പ്രവർത്തനങ്ങൾ ചെയ്ത് ആ മനുഷ്യന്റെ വ്യക്തിത്വം എന്താണോ അത് നമ്മൾ ശാസ്ത്രീയമായി മനസ്സിലാക്കുകയാണ്. അത് ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണോ നമുക്കും ഒരു ധാരണ കിട്ടും അതിനു വേണ്ടിയിട്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അല്ല ദൈവമാക്കാനാണെങ്കിൽ അത് ബ്രഹ്മമാണ്, ബ്രഹ്മൈവ ഭവതി എന്നൊക്കെ പറഞ്ഞാൽ മതി. അതതിന്റെ ഒരു വശമാണ്, അതിനെ ഞാൻ നിഷേധിക്കുന്നുണ്ട്. പക്ഷെ ആ മാനുഷിക വശത്തിന് പ്രാധാന്യം കൊടുത്ത് നമ്മൾ ചിന്തിക്കണം. ഇന്ന് കാലം അങ്ങനെയാണ്, നിങ്ങൾ ദൈവം എന്ന് പറഞ്ഞ് അംഗീകരിക്കുന്നവരുന്ന് കുറഞ്ഞു കുറഞ്ഞു വരെയാണ്. ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഇന്ന് ആൾക്കാർ കൂടുതൽ മനസ്സിലാവും. അത് വാസ്തവമാണല്ലോ, മനുഷ്യനായിട്ടല്ലേ ഇതൊക്കെ ചെയ്തത്. അപ്പോ മാനുഷിക ഭാവം, ഇനി ദൈവമാണെന്ന് കരുതുന്നവര് വിചാരിച്ചോ ആരാധിച്ചോ പൂജിച്ചോ, അത് വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ മനുഷ്യനാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു ഭാവമുണ്ട്, അതാണ് ആ മനുഷ്യന്റെ വ്യക്തിത്വം. നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു, അതാണ് അതിന്റെ ഒരു അംശം പോലും നമുക്ക് സ്വാംശീകരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ പരാജയപ്പെടുന്നു അവിടെയാണ്. നമ്മൾക്ക് നമ്മൾ പരാജയപ്പെടുന്നതിനൊരു പ്രധാന കാരണം എന്താണോ, നമ്മളിത് ആരാധിക്കുന്നു പക്ഷെ അറിയാൻ ശ്രമിക്കുന്നില്ല. അവിടെയാണ് കുഴപ്പം. നമ്മൾ നിരന്തരം ആരാധിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ അറിയാനോട്ട് ശ്രമിക്കത്തില്ല. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ ആദ്യം പറഞ്ഞുള്ള ഓപ്പൺനെസ്, ആ വ്യക്തിത്വത്തിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് എന്താണ്? ലൈഫ് ലോങ് ലേണിംഗ്. മരിക്കുന്നത് വരെ പഠിച്ചുകൊണ്ടേയിരിക്കുക, എന്നും അറിയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, എന്നാലും ഇത് അറിയാൻ പറ്റും. വ്യക്തിത്വം എന്ന് പറയുന്നത് എന്താണ്? എന്നും വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്, അത് മുറ്റിയ ഒരു സാധനമല്ല, എന്നും വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഗുരുവിനും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഗുരു അവസാനം വരെ എന്ത് ചെയ്തു, പഠിച്ചുകൊണ്ടേയിരുന്നു. അത് സൂക്ഷ്മമായിട്ട് നമ്മൾ ഗുരുവിന്റെ പ്രവർത്തനങ്ങൾ രീതികളൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നുള്ള ആളുണ്ട്, പിന്നെ എന്തിനാ പഠിക്കുന്നു? പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിലെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതും ഗുരുവിന്റെ വ്യക്തിത്വത്തിന്റെ ഈ പറയുന്ന രണ്ടിന്റെയും പോസിറ്റീവായ ഹൈ ട്രേറ്റ്സ് ആണ് ഗുരുവിൽ കാണുന്നത്. ഒന്ന് എഗ്രീബിൾനെസ്, മറ്റൊന്ന് എന്താണ് ഓപ്പൺനെസ് ടു അറിയില്ല, രണ്ടു ദിവസം പറഞ്ഞിട്ടും അറിയില്ല. എക്സ്പീരിയൻസ് മൂന്നാമത് അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് കോൺഷ്യസ്നെസ് അല്ല, കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ ബോധം അതല്ല, കോൺഷ്യൻഷ്യസ്നെസ് അങ്ങനെയാണ് പറയുന്നത്. കോൺഷ്യൻഷ്യസ്നെസ് CONSCENTISOUSNESS conscientiousness. മലയാളത്തിന് ഇതിന് സാധാരണ അർത്ഥം മനസാക്ഷി എന്നൊക്കെ പറയും, പക്ഷെ ഇവിടെ അത് ആ അർത്ഥം ഒന്നും ശരിയാവില്ല. അതുപോലെ തന്നെ പല വാക്കുകളും നോക്കും മലയാളത്തിലേക്ക്, മലയാളത്തിൽ ക്ലാസ് എടുക്കുന്നവർക്ക് മനസാക്ഷി എന്ന് പറയും, മനസാക്ഷി എന്ന് പറഞ്ഞാൽ നമുക്ക് അതാകുമ്പോൾ തന്നെ ലഘുവായിരിക്കും ആൾക്കാർക്ക് അറിയാം മനസാക്ഷി എനിക്കറിയാം. ഇത് ചില വ്യക്തിത്വ സവിശേഷതകൾ കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് മനസാക്ഷി എന്ന് പറഞ്ഞാൽ നമുക്കത് ഒന്നും കൂടി കിട്ടത്തില്ല. അതൊരു പ്രത്യേക സവിശേഷത എന്ന് പറയുന്നത് കോൺഷ്യൻഷ്യസ്നെസ്. അതിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഒന്ന് പറയുന്ന ഡിസിപ്ലിൻ, വ്യക്തിത്വത്തിന്റെ ഏറ്റവും വലിയ ഒരു ഗുണമായി പറയുന്നതാണ് ഡിസിപ്ലിൻ, പങ്ക്ച്വാലിറ്റി. ഇത് നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന എന്താണ് ഡിസിപ്ലിനും പങ്ക്ച്വാലിറ്റി അല്ല. സ്കൂളിലെന്ന് വെച്ചാൽ 10 മണിക്ക് മണിയടിക്കുമ്പോൾ ക്ലാസ്സിൽ കയറണം, മണിയടിക്കുമ്പം പുറത്ത് ഓടണം, വീണ്ടും അടിക്കുമ്പം കയറണം, അതല്ല. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എന്താണ്, ഇന്നത്തെ സ്കൂളിൽ പോകുന്ന പിള്ളേർ ഇന്ന്, പണ്ട് ഞങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, ഞങ്ങളൊക്കെ സാധാരണ സ്കൂളിലാണ് പഠിച്ചത്. ഇന്ന് മിക്കവാറും പിള്ളേരെ എല്ലാ സ്കൂളുകളിലും ഇവരൊക്കെ പിള്ളേരൊക്കെ പാന്റും ടൈയും അത് ഇതൊക്കെ ഇട്ട് ഷൂവൊക്കെ ഇട്ട് അതൊക്കെ പോളിഷ് ചെയ്യിപ്പിച്ച് ഡിസിപ്ലിൻ ഇങ്ങനെയൊക്കെ ചെയ്യിച്ച് അങ്ങനെ. അതുമല്ല ഡിസിപ്ലിൻ എന്ന് പറയുന്നത്, ഇത് രണ്ട് കാര്യങ്ങളും നമ്മൾ സ്വയം മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്ന നമ്മുടെ നേരത്തെ പറഞ്ഞ വികാരങ്ങൾ, വിചാരങ്ങൾ, പ്രവൃത്തികൾ, വാക്കുകൾ, ഇവിടെ എല്ലായിടത്തും സ്വയം അവനവന്റെ അവനവനിൽ നടപ്പിലാക്കേണ്ട കാര്യമാണ്. വേറെ ആരും നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോ നമ്മളൊരിടത്ത് പോയി പണിയെടുക്കണം, പണിയെടുക്കുന്നിടത്ത് അവര് ചില ഡിസിപ്ലിൻ എന്നൊക്കെ പറയാം, അത് നമ്മൾ ശരിക്കണം ശരിയാണ്. പക്ഷെ നമുക്ക് ആ പണി നേരെ ചെയ്യണം, ആ പണിയിൽ നമുക്ക് പ്രോഗ്രസ് ഉണ്ടാവണമെങ്കിൽ ആ ഡിസിപ്ലിൻ നമ്മള് സ്വാംശീകരിക്കണം. അവര് പറഞ്ഞതുകൊണ്ട് അത് ചെയ്തുകൊണ്ട് ശരിയാവില്ല, നമ്മൾ അത് അതിനോട് നമ്മൾക്കൊരു പൊരുത്തം തോന്നണം, നമ്മൾ അതിനെ ഉൾക്കൊള്ളണം, അത് ശരിയാണ് എനിക്ക് വേണ്ടതാണ് ഞാനതങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് അതിനെ സ്വാംശീകരിച്ച് ചെയ്യണം. അല്ല എനിക്ക് ആ ഡിസിപ്ലിൻ പറ്റില്ല, ഒരു ജോലിയാണ് എനിക്ക് ചെയ്യേണ്ടി വന്നു, പക്ഷെ എന്റെ ഡിസിപ്ലിൻ എനിക്ക് പറ്റില്ല എന്ന് വെച്ചാൽ എനിക്കത് ചെയ്യാതിരിക്കാം. എനിക്കവിടെ ഓപ്ഷൻ ഉണ്ട് വേറൊരു ജോലി, എനിക്ക് സ്വീകാര്യമായൊരു ഡിസിപ്ലിൻ ഉള്ള ഒരു ജോലി എനിക്ക് ചെയ്യാം. പിന്നെ മറ്റൊരു ജോലി ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയില്ലെങ്കിൽ ഇത് തന്നെ ചെയ്യേണ്ടി വരും. ചെയ്യേണ്ടി വരുമ്പോൾ നമുക്കത് വിജയത്തിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തിയിൽ നമ്മൾ ഡിസിപ്ലിൻ ഉണ്ടാക്കിയാലേ പറ്റൂ, ഡിസിപ്ലിൻഡായിട്ട് ചെയ്താലേ പറ്റൂ. അപ്പോ പങ്ക്ച്വലായും ഡിസിപ്ലിനായിട്ടും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചിന്തകളിൽ പോലും പ്രവൃത്തിയിൽ പോലും വന്നുകഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഒരു അടുക്കും ചട്ടി ഉണ്ടാവും. ഏത് ഫീൽഡിലാണോ പ്രവർത്തിക്കുന്നത് അവിടെ നമുക്ക് നേട്ടങ്ങൾ വിജയങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, അത് നമുക്കൊരു വിജയത്തിലെത്തിക്കാൻ പറ്റും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി. അതാണ് അതിന്റെ ഒരു ഗുണം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്താണ് നമ്മൾ കുറച്ചു കാലം നിന്ന് പ്രവർത്തിച്ച് അവിടെ ആ അതിനൊരു വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് നമുക്കങ്ങനൊരു ഡിസിപ്ലിൻ സ്വീകരിച്ച് പറ്റൂ, അല്ലെങ്കിൽ നടക്കത്തില്ല. ഒരച്ചടക്കം പങ്ക്ച്വാലിറ്റി ഉണ്ടായാലേ പറ്റും. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സാറന്മാർ ഇതൊക്കെ വെച്ചു, പക്ഷെ നമ്മളതിനെ ഉൾക്കൊണ്ടില്ല. അതിനെ ഉൾക്കൊള്ളുന്നവരാണെങ്കിൽ അവർ നല്ല വിദ്യാർത്ഥികൾ എന്ന് വെച്ചാൽ മിടുക്കന്മാരായിരിക്കും, നല്ലവണ്ണം പഠിക്കും. അത് ഉൾക്കൊള്ളാൻ പറ്റാത്തവരാണെങ്കിൽ അവർ കുഴപ്പന്മാരായിരിക്കും, പഠിക്കുന്നത്. അതാണ് അതിന്റെ വ്യത്യാസം. നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് അതൊക്കെ വയ്ക്കുന്നത്, പക്ഷെ ആ പ്രായത്തിൽ നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മൾ കൃത്യമായി അറ്റന്റീവായി ക്ലാസ് ഇരിക്കത്തില്ല, പഠിക്കത്തില്ല, ഗൃഹപാഠങ്ങളും കൃത്യമായി ചെയ്യത്തില്ല, പരീക്ഷയ്ക്ക് ശരിയായി പ്രിപ്പയർ ചെയ്യത്തില്ല. ഇതെല്ലാം പലപ്പോഴും നമ്മൾ ചെതറി പതറിയൊക്കെ പോകും. അപ്പൊ അവിടെ ഡിസിപ്ലിൻ ഇല്ലാതെ നമ്മുടെ പഠനം അവതാളത്തിലാവും, പൂർത്തിയാകത്തില്ല. ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, തൊഴിൽ രംഗത്തായാലും ജീവിതത്തിലും അങ്ങനെ തന്നെ. ഒരു ജീവിതം, പ്രത്യേകിച്ചും ഒരു ആധ്യാത്മികമായ ജീവിതം നയിക്കുന്നവർ, സ്പിരിച്വൽ ലൈഫ് കൂടിയേ തീരൂ ഈ അച്ചടക്കം, ഡിസിപ്ലിൻ എന്ന് പറയും. ഇത് നേരെ വിപരീതമാണ്, ഇതിന്റെ പോസിറ്റീവായ സൈഡാണ്. കോൺഷ്യസ്നെസ്സിന്റെ ഏറ്റവും പോസിറ്റീവായ സൈഡിലാണ് ഹൈ റാങ്കിങ് എന്ന് പറയും. അവിടെയാണ് ഈ ഡിസിപ്ലിൻ വരുന്നത്. അതില്ലെങ്കിൽ ഉള്ള വ്യക്തികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവന്റെ ഇമ്പൾസസ് അനുസരിച്ച് പ്രവർത്തിക്കും. ഇമ്പൾസസ് അനുസരിച്ച് പ്രവർത്തിക്കാന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ വരുന്ന തോന്നലുകൾ അനുസരിച്ച് പ്രവർത്തിക്കും. അവരുടെ ജീവിതത്തിൽ ഒരു കൃത്യനിഷ്ഠ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടാകത്തില്ല, അവർക്ക് ഒരിക്കലും പുരോഗമിക്കാൻ പറ്റത്തില്ല. ഇപ്പോ ആധ്യാത്മിക ജീവിതത്തിന്റെ ഒരു ഭാഗമാണല്ലോ. എന്താണ് ചില സ്വയം ചില അച്ചടക്കങ്ങളും ചില അനുഷ്ഠാനങ്ങളും ഒക്കെ സ്വീകരിക്കുക, അത് നമുക്കൊരു കൃത്യമായി ചെയ്തു പോകാൻ കഴിയാതെ വരിക എന്ന് പറയുന്നത് നമ്മുടെ കോൺഷ്യസ്നെസ്സിന്റെ നെഗറ്റീവ് സൈഡാണ്, നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഒരു നെഗറ്റീവ് ഫാക്ടറാണ്. ഒരു ടൈം ടേബിൾ നമ്മൾ വയ്ക്കുക, ഇത്ര സമയത്ത് എണീക്കുക, കുളിക്കുക, അത് കഴിഞ്ഞ് ഇന്ന പ്രവൃത്തി ചെയ്യുക, എന്ത് പ്രവൃത്തിയായാലും നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി ആണെങ്കിൽ ഡ്യൂട്ടി, അല്ലെങ്കിൽ നമ്മൾ പ്രൈവറ്റായി ചെയ്യുന്ന നമ്മുടെ സാധനമാണെങ്കിൽ അത് ജപമോ ധ്യാനമോ, ഒരേ രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു സിസ്റ്റത്തെ പിന്തുടർന്ന് കുറച്ചു കാലം ചെയ്തു കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ സമയം ഒരുപാട് വേസ്റ്റായി പോകും. ഇപ്പൊ രാവിലെ എണീക്കുന്നു വെച്ചു, 5 മണിക്ക് എണീറ്റ് എണീറ്റാൽ അടുത്ത് നമ്മൾ ചെയ്യേണ്ട എന്താണെന്നുള്ളത് നമ്മുടെ ഡിസിപ്ലിനുണ്ടെങ്കിൽ എണീറ്റ് കഴിഞ്ഞാൽ എന്നത് ചെയ്യും, അത് നമ്മുടെ ഡിസിപ്ലിനുണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ ചെയ്യും, വേറെ ഒന്നും ചെയ്യത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കും ഇന്ന് കുളിക്കണോ കുളിക്കണ്ടേ, ഇന്ന് എന്താണ് ചെയ്യേണ്ടത്, അതിനെ കുറിച്ച് ആലോചിക്കും. നമ്മളൊരു ഡിസിപ്ലിൻ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്യും, നമുക്കത് ആലോചിക്കേണ്ട കാര്യമില്ല, കൃത്യമായി ഓരോരോ കാര്യങ്ങൾ ചെയ്ത് പോകും. നമുക്ക് ആവശ്യമൊന്നും വന്നു കഴിഞ്ഞാലും മാറ്റം വരുത്താം, മാറ്റിക്കൂടാന്നുള്ളതല്ല. പക്ഷെ നമ്മള് അത് ഓർഗനൈസ് ചെയ്യണം, ജീവിതം ഓർഗനൈസ്ഡ് ആയിരിക്കണം. ഇന്ന് രാവിലെ എഴുന്നേറ്റിരുന്ന് ഞാൻ യോഗ ചെയ്യുന്നു, നാളെ എനിക്ക് ഒന്ന് രാത്രി 12 മണിക്ക് ചെയ്യണം, ഇത് എന്താണോ ഇതിന്റെ നെഗറ്റീവ് സൈഡാണ്. അപ്പോൾ നമുക്കവിടെ നമ്മൾ സമയം വേസ്റ്റാക്കും, എല്ലാം തകടം മറിയും. ഉറങ്ങേണ്ട സമയത്ത് ഉണർന്നിരിക്കുന്നു, ഉണർന്നിരിക്കേണ്ട സമയത്ത് ഉറങ്ങുന്നു, സിസ്റ്റം പോയി, ഒന്നും ഓർഗനൈസ്ഡ് അല്ല, നമുക്കൊരിടത്തും പ്രോഗ്രസ് ഉണ്ടാകത്തില്ല. ആവശ്യമല്ലാതെ ചിന്തിക്കുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യും. നമ്മൾ എന്താണ് ഈ കോൺഷ്യൻഷ്യസ്നെസ്സിൽ നെഗറ്റീവാണോ പോസിറ്റീവാണോ? പിന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ചെറുപ്പം നമുക്ക് നമ്മുടെ സിസ്റ്റത്തെ ഫോളോ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ പുതിയ സിസ്റ്റം ഉണ്ടാക്കുക. എന്തായാലും നമ്മൾ സിസ്റ്റം ഫോളോ ചെയ്യണം, അതിന് നമ്മൾ സിസ്റ്റത്തെ ഉണ്ടാക്കണം വേണ്ടി വന്നാൽ നമ്മൾ തന്നെ അത് മാറ്റുന്നതായിരിക്കണം. അല്ലാതെ എന്താണ് ഇമ്പൾസസ് അനുസരിച്ച് ചെയ്യാൻ, മനസ്സിൽ തോന്നുന്നതനുസരിച്ച് എന്തെങ്കിലും ചെയ്യുക, അത് പാടില്ല. സിസ്റ്റമാറ്റിക് ആയിരിക്കും അത്. അവിടെ നമ്മളെന്ത് ചെയ്യും, അതിന്റെ ഏറ്റവും പോസിറ്റീവ് സൈഡിലെ അങ്ങനെ ചെയ്യുന്നവർ ഏത് ഫീൽഡിൽ നിൽക്കുന്നു അവരവിടെ വിജയിക്കും. അപ്പോ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ജീവിതത്തിൽ മൊത്തത്തിൽ ഒരു പ്ലാനിങ് ഉണ്ടായി, പ്ലാനിങ്ങിനനുസരിച്ച് കാര്യങ്ങളും പോട്ടു. അപ്പൊ നമുക്ക് ആധ്യാത്മിക ജീവിതത്തിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ മതപ്രഭാഷണങ്ങൾ കേട്ട് ബോധമില്ലാത്തവന്മാരുടെ എഴുത്തും ഒക്കെ വായിച്ചും ഒക്കെ നമ്മൾ ഒരുപാട് കറങ്ങിത്തിരിഞ്ഞ് വഴിതെറ്റി നടന്നിട്ടുണ്ട്. കാരണം ഒരാൾ ഒരു പുസ്തകത്തിൽ ഒന്നെഴുതിയിരിക്കും, വേറൊരാൾ വേറൊരു പുസ്തകത്തിൽ വേറൊന്നെഴുതിയിരിക്കും. ഒന്ന് വായിക്കുന്നതൊന്നും അങ്ങനെയാണ് പോകേണ്ടത്, വേറൊന്ന് വായിക്കുന്നതൊന്നും അങ്ങനെയാണ് പോകേണ്ടത്. നമുക്ക് സെൽഫ് ഡിസിപ്ലിൻ ഇല്ല, നമ്മളൊന്നും നമ്മുടേതായി ഒന്നും ഓർഗനൈസ് ചെയ്യുന്നില്ല, പ്ലാൻ ചെയ്യുന്നില്ല. അപ്പൊ നമുക്കൊരു അസൈൻമെന്റ് തരുന്നു ഒരാഴ്ചക്കകം പൂർത്തിയാക്കണമെന്ന് ഒരു അസൈൻമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പള്ളിക്കൂടത്തിലായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവൃത്തിയായിക്കോട്ടെ, നമ്മൾക്കൊരു പ്ലാൻ ചെയ്തിട്ട് ഇത്ര ദിവസം കൊണ്ട് ഇത്രയും പൂർത്തിയാക്കണം, ഇത്ര ദിവസം കൊണ്ട് ഇത്രയും പൂർത്തിയാക്കണം എന്ന് പറഞ്ഞ് നമ്മൾ അതിനൊരു ഡെഡ്ലൈൻ ഉണ്ടാക്കണം. എന്നുവെച്ചാൽ അത് പൂർത്തിയാക്കേണ്ട സമയം നമ്മൾ നേരത്തെ തീരുമാനിക്കാനാണ് ഡെഡ്ലൈൻ എന്ന് പറയുന്നത്. എന്നിട്ട് അത് പൂർത്തിയാക്കണം, അതാണ് പ്ലാനിങ് അനുസരിച്ച് പോകും. ഇതൊക്കെ അവിടെ ഈ രണ്ട് കാര്യങ്ങളും ആവശ്യമാണ്, പങ്ക്ച്വാലിറ്റി ആവശ്യമാണ്, ഡിസിപ്ലിനും ആവശ്യമാണ്. ഞാനിപ്പോ ഇവിടെ ഞാൻ എല്ലാത്തിനും പങ്ക്ച്വലാണ്, വെൽ ഡിസിപ്ലിൻഡ് ആണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, എന്നാലും ഞാൻ ശ്രമിക്കാറുണ്ട്. ഞാനിവിടെ 8 ക്ലാസ് പോയി അല്ലേ, നിങ്ങൾ 8 ക്ലാസ്സിന് വരുമ്പോൾ എന്തെങ്കിലും ഞാൻ ഇവിടെ ഇല്ലാതിരുന്നിട്ടുണ്ടോ? ഓർമ്മയുണ്ട് അങ്ങനെ ഒരു ദിവസം ഉണ്ടോ ഞാൻ പങ്ക്ച്വലായിരുന്നു? പക്ഷെ ഞാൻ 8 ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങളോ അവിടെ കറങ്ങിയിടക്കി എന്തെങ്കിലും പങ്ക്ച്വലാക്കി. അതെന്തെങ്കിലും മനുഷ്യ സഹജമല്ല, ഒരു ദിവസം രണ്ടു ദിവസമായിരിക്കാം. മനുഷ്യ സഹജമായ കാര്യങ്ങൾ വരും. സ്ഥിരമാണോ അങ്ങനെ? അപ്പൊ എനിക്കൊരു ദിവസം വരെ എന്തെങ്കിലും അസുഖമായി, അല്ലെങ്കിൽ എന്നെ ഒരു ഗസ്റ്റ് വന്നു, പ്രധാനപ്പെട്ട വ്യക്തിയാണ്, എനിക്ക് പറ്റാതെ വരും, ഞാൻ സമ്മതിക്കുന്നു. മാനുഷികമായ വീഴ്ചകൾ സംഭവിക്കും, കാരണം പെർഫെക്ഷൻ അങ്ങനെ ഒന്നിലും ആർക്ക് സാധ്യമായ കാര്യമില്ല. പക്ഷെ ഒരു പൊതുവായ രീതിയെ നമുക്കിതൊക്കെ പറയാൻ പറ്റും. പൊതുവേ ഞാനതിന് ശ്രമിക്കാറുണ്ട്, എന്റെ കാര്യങ്ങളെല്ലാം എവിടെ ആയാലും ശരി കഴിയുന്നതും ഒരു ഡിസിപ്ലിനിൽ പോകാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ചില സമയത്ത് അത് പറ്റാറില്ല, അത് ഞാൻ സമ്മതിക്കുന്നുണ്ട്, കാരണം മനുഷ്യൻ അപൂർണനാണ്. പക്ഷെ അതിന്റെ പേരിൽ നിരന്തരം ഡിസോർഡറായി അങ്ങനെ ഒരു ജീവിതം അത് പാടില്ലെന്നാ പറയുന്നു. നമ്മുടെ ലൈഫ് ഡിസോർഡറായി പോകും, ഓർഡർലെസ് ആകും, പാടില്ല. അങ്ങനെ വരുന്നതിന്റെ ഒരു ഗുണം പറയുന്നത്, അങ്ങനെ ആയി കഴിഞ്ഞ് ഉള്ള ഒരു പങ്ക്ച്വലും ഡിസിപ്ലിനും ആയ ഒരു വ്യക്തി മാത്രമേ റിലയബിൾ ആവത്തുള്ളൂ. എന്നുവെച്ചാൽ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോ പങ്ക്ച്വാലിറ്റിയുടെ കാര്യം തന്നെ എടുക്കാം. ഞാനിപ്പോ ഇവിടെ ഇരിക്കുമ്പോ നിങ്ങൾ വിശ്വസിച്ചുകൂടെ വരുന്നുണ്ട്, എന്താണ് ഞാനിവിടെ കാണും. അത് ഈ എല്ലാ കാര്യത്തിലും തന്നെ ഞാൻ പറയുന്നത് ഈ ഒരു കാര്യത്തിൽ. അപ്പൊ അത് എന്റെ റിലയബിലിറ്റിയാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ വരുന്നു, വരുന്നു, ഇവർ ഉറപ്പുണ്ട് ഞാനിവിടെ കാണുമെന്ന് വരുന്നു. പക്ഷെ ഞാനിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ യാതൊരു റിലയബിലിറ്റിയും ഇല്ല. വന്നാലായി, വന്നില്ല, ചിലപ്പോ വന്നിരിക്കും അനീഷ്. ഒരിക്കലും റിലയബിളല്ല വിശ്വാസ. എന്തുകൊണ്ട്? ഇന്നിപ്പോ ഇവിടെ ഇരിക്കുന്നു, നാളെ ഈ സമയത്ത് ഇവിടെ ഇരിക്കുന്ന ആരുടെ ഓർഗനൈസ്ഡ് അല്ല കാര്യങ്ങൾ, ഡിസിപ്ലിൻഡ് അല്ല, പങ്ച്വൽ അല്ല, പ്ലാൻഡ് അല്ല, നമ്മുടെ ജീവിതം അങ്ങനെയല്ല. അപ്പൊ നമ്മള് ഒരു എന്താണ് ഇതില് ഇപ്പൊ മാറ്റം വരുത്താം. ശരി, അനീഷ് വിചാരിക്കണം അനീഷിനൊരു അത്യാവശ്യം വന്നു, ഇന്ന് ഇവിടെ വരാൻ പറ്റില്ല. ഓക്കെ, പ്രശ്നമില്ല, നമ്മളെന്ത് ചെയ്തു, നമ്മളെ പ്ലാൻ മാറ്റി. പക്ഷെ അപ്പോഴും എനിക്ക് അനീഷ് റിലയബിൾ അല്ല. എന്തുകൊണ്ട്? ഞാനിവിടെ വന്നിരിക്കുമ്പോ അനീഷിനെ പ്രതീക്ഷിച്ചായിരിക്കുന്നത്, അനീഷ് ഇവിടെ വരുന്നില്ല. അപ്പൊ ഞാൻ അനീഷ്, എന്നെ സംബന്ധിച്ച് അനീഷ് റിലയബിൾ അല്ല. എന്തുകൊണ്ട്? അതുകൊണ്ടല്ല, ഞാനത് അറിയണം. അനീഷ് പ്ലാൻ മാറ്റിയിരുന്നു, മനസ്സിലായോ? ഇന്ന് അനീഷിന്റെ പ്ലാൻ മാറ്റി. ഇന്ന് പ്രസന്റ് സ്വാമി അവിടെയുണ്ട്, സ്വാമിയെ കുറിച്ച് സോപ്പിടേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അനീഷ് ഇന്നത്തെ പ്ലാൻ അങ്ങ് മാറ്റി. ശരി, ഓക്കെ. പക്ഷെ എനിക്ക് അനീഷ് റിലയബിൾ ആവണോ എങ്കിൽ എന്ത് വേണം? അനീഷ് പ്ലാൻ മാറ്റി വരും ഞാൻ അറിയണം അല്ലേ? വേണോ വേണ്ടേ? വേണം. അത് ഞാൻ അറിയില്ല. അപ്പോ അനീഷിനെ സംബന്ധിച്ച് ഞാൻ റിലയബിൾ ആണ്, എന്തുകൊണ്ട് ഞാനിവിടെ തന്നെയുണ്ട്? പക്ഷെ എന്നെ സംബന്ധിച്ച് അനീഷ് റിലയബിൾ അല്ല. ഞാനിപ്പോ ഇന്ന ദിവസം വരുന്നു, ഇന്ന ദിവസം ക്ലാസ് എടുക്കുന്നു, ഇതെല്ലാം എപ്പോഴും നടക്കാറുണ്ടോ? ഈ ആഴ്ച അങ്ങനെയല്ലല്ലോ നടന്നത്. പക്ഷെ ഞാനെന്ത് ചെയ്തു? അറിയിച്ചു. എന്തുകൊണ്ട്? എനിക്കൊരു ഒരു പൊതുധാരണയുണ്ട്, ഞാൻ റിലയബിൾ ആയിരിക്കണം. അതുകൊണ്ട് ഞാൻ വിവരം അറിയിച്ചു. അപ്പോ ശരി, ഓക്കെ. പക്ഷെ അനീഷ് ഇന്നുകൂടെ അനീഷ് വന്നില്ല. ഞാൻ അനീഷിനോട് റിലയബിൾ ആയിരുന്നു, അനീഷ് എന്നോട് റിലയബിൾ ഇല്ല. അതുകൊണ്ട് അനീഷിനെയും പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷെ റിലയബിലിറ്റി എന്ന് പറയുന്നത് ഏകപക്ഷീയമായി ഒരിക്കലും നമുക്ക് വിശ്വാസ്യത ഒരിക്കലും പറ്റിയില്ല. അപ്പോ അതിന് പറയുന്ന എന്താണോ, അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി റിലയബിൾ ആയിക്കൊള്ളട്ടെ, പക്ഷെ എനിക്ക് വേറൊരു വ്യക്തി റിലയബിൾ ആയിരിക്കണമെങ്കിൽ എനിക്ക് ആ വ്യക്തിയെ കുറിച്ചുള്ള ധാരണ നിന്നുകൊണ്ടേ അത് പറ്റും. മനസ്സിലായോ? ഇവ അനീഷ് സത്യസന്ധനാണ്, കള്ളത്തരം കാണിക്കില്ല എന്ന് അനീഷിനെ കുറിച്ചൊരു ധാരണയുണ്ടെങ്കിൽ ഞാൻ എന്റെ ഇരിക്കുന്ന കുറച്ച് കാശ് അനീഷിനെ ഏൽപ്പിക്കും. എന്തുകൊണ്ട്? അനീഷ് എനിക്ക് റിലയബിൾ ആണ്. പക്ഷെ അപ്പോഴാണ് ഞാൻ അറിയുന്നത് അനീഷ് ആള് പെസകാണ്, തരികിട കയ്യിലുണ്ടെന്നറിഞ്ഞാ പിന്നീട് ഞാൻ കാശ് ഏൽപ്പിക്കും. അങ്ങനെ എന്തെങ്കിലും എനിക്കൊരു ധാരണ പറയാണ്, എനിക്ക് തോന്നുകയാണ്. അപ്പോ പരസ്പര വിശ്വാസ്യത എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തിയെ കുറിച്ചുള്ള ധാരണയിൽ നിന്നുകൊണ്ടേ അത് മുന്നോട്ട് പോകത്തുള്ളൂ. അത് ഒരു വ്യക്തി വേറെ വ്യക്തിയെ സംബന്ധിച്ചിട്ടുള്ളതായി. പക്ഷെ നമ്മൾ സ്വയം റിലയബിൾ ആയിരിക്കാന്ന് പറയുന്നത് അവനവന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ വ്യക്തിബന്ധങ്ങൾ പലപ്പോഴും തകർന്നു പോകുന്നത് അങ്ങനെയാണ്. ഞാൻ സ്വയം റിലയബിൾ ആയിരിക്കും, പക്ഷെ വേറൊരു വ്യക്തിക്ക് ഞാൻ റിലയബിൾ ആവണമെന്നില്ല. എന്തുകൊണ്ട്? അയാൾക്ക് എന്നെ കുറിച്ചുള്ള ധാരണ വേറെയാണ്, അയാൾ എന്നെ ധരിച്ചിരിക്കുന്ന മറ്റൊന്നായിട്ടാണ്. അപ്പൊ അയാൾക്ക് ഞാൻ റിലയബിൾ അല്ല. എനിക്ക് അയാളെ റിലയബിൾ ആവണമെങ്കിൽ എനിക്ക് അയാളെ സംബന്ധിച്ചുള്ള ധാരണ ശരിയായിരിക്കും. ഈ പറഞ്ഞ ഉദാഹരണം എന്ന് പറഞ്ഞു. അപ്പൊ പരസ്പരം ബന്ധങ്ങളിൽ റിലയബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മുൻ ധാരണകളിൽ നിന്നുകൊണ്ടാണ്. അത് എപ്പോഴും മാറിപ്പോകാം. ഒരു ഭയങ്കര തരികിട കള്ളൻ ഒരാള്, അയാളെ ഞാൻ വളരെ കാലം വിശ്വസിക്കുന്നു, നല്ലവനാണ്. അങ്ങനെ വിശ്വസിക്കുമ്പോ എന്താണ്? അയാൾക്ക് ഞാൻ റിലയബിളാണ്, എനിക്ക് അയാളെ റിലയബിളാണ്. അങ്ങനെ പോകുന്നു. പെട്ടെന്ന് ഒരു ദിവസമാണ് അതിന്വൻ മഹാ തരികിടയാണെന്ന് പെട്ടെന്ന് തീർന്നു. ഞാൻ അയാൾക്ക് റിലയബിൾ അല്ലാതായി തീർന്നു. ഞാൻ ഒരിക്കലും അയാൾക്ക് റിലയബിൾ അല്ല. വാട് പറയും കണ്ടോ, എന്നെ വഞ്ചിച്ചുണ്ടോ, ചതിയൻ എന്ന് പറയും. കാരണം എന്തുകൊണ്ട്? അയാളെ സംബന്ധിച്ചുള്ള എന്റെ ധാരണ മാറി, എനിക്ക് അയാളെ റിലയബിൾ അല്ല. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും അയാൾക്ക് ഞാൻ റിലയബിൾ ആകത്തില്ല. ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ ഇതിങ്ങനെ സാപേക്ഷമായിട്ടാണ്, റിലേറ്റീവാണ്, റിലയബിലിറ്റി റിലേറ്റീവാണ്. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പരം റിലയബിളായി ഇങ്ങനെ പോകാൻ കഴിയാത്ത, നമ്മുടെ ധാരണകൾക്ക് ചെറിയ മാറ്റം വരും. ആ ധാരണകൾക്ക് മാറ്റം വരുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ആ റിലയബിലിറ്റി നഷ്ടപ്പെടും. അപ്പോ എന്നെ കുറിച്ച് അനീഷിന് എന്ത് ധാരണയുണ്ടായാലും ശരി, ഞാൻ സ്വയം റിലയബിൾ ആയിരിക്കുക എന്നെ സംബന്ധിച്ചെന്നുള്ള എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതാണ് വ്യക്തിത്വത്തിന്റെ ഈ പേഴ്സണാലിറ്റി ട്രേറ്റ്സിന്റെ ഹൈ എൻഡ് എന്ന് പറയുന്നത്. അതാണ് മറ്റുള്ളവരെങ്ങനെ കരുതിക്കോട്ടെ, എനിക്ക് എന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയുണ്ട് ഞാൻ റിലയബിൾ ആയിരിക്കുക എന്ന് പറയും. അതാണ് എന്റെ ഹൈ എൻഡ്. പക്ഷെ നിങ്ങളെപ്പോഴും എന്നിൽ നിന്ന് റിലയബിലിറ്റി പ്രതീക്ഷിക്കരുത്. നിങ്ങൾ റിലയബിൾ അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചുള്ള എന്റെ ധാരണ മാറിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് റിലയബിൾ ആയിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആയാലും ഞാൻ ഒടിയാകും, അത് പറ്റത്തില്ല. അപ്പൊ വ്യക്തിബന്ധങ്ങളിൽ പരസ്പരം റിലയബിൾ ആയിരിക്കുക എന്ന് പറയുന്നത് ധാരണകളിൽ നിന്നുകൊണ്ടാണ്. സ്വയം ഒരാള് റിലയബിൾ ആയിരിക്കുക എന്ന് പറയുന്നത് അവന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോ ഡിസിപ്ലിൻഡ്, പങ്ക്ച്വൽ, ഓർഗനൈസ്ഡ്, പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ്, ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് അത് റിലയബിൾ ആയിരിക്കും. പിന്നെ ആ വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് ഗോൾ ഓറിയന്റഡ് ആയിരിക്കും, എന്നുവെച്ചാൽ ലക്ഷ്യബോധത്തോടെ ആയിരിക്കും. അയാൾക്കൊരു ലക്ഷ്യബോധം കാണും. ഇവിടെ എല്ലാം പറയുമ്പോഴും അതിന്റെ നല്ല അർത്ഥത്തിലാണ്. ഒരു കള്ളനൊരു ലക്ഷ്യബോധം കാണും മോഷ്ടിക്കണമെന്നുള്ള അത്തരം കാര്യങ്ങളല്ല ഇവിടെ പേഴ്സണാലിറ്റി ചർച്ച ചെയ്യുന്ന അത്തരം കാര്യങ്ങൾ. അതിന്റെ എന്താണ് ഹൈ റാങ്കിങ്ങിലുള്ള ക്വാളിറ്റികളെ കുറിച്ചാണ് പറയുന്നത്. വ്യക്തിത്വ ഡയമെൻഷൻസ് എങ്ങനെയാണ് ഒരു വ്യക്തി ജീവിതത്തെ ഒരു വ്യക്തിത്വത്തിൽ ഗ്രോത്ത് ഉണ്ടാക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇത് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന എന്താണ് ഈ കോൺഷ്യൻഷ്യസ്നെസ് എന്ന് പറയുന്നതിന് ഈ പറയുന്ന ഈ സവിശേഷതകളൊക്കെ ഉള്ളത് കൊണ്ട് ഇത്തരം അങ്ങനെയുള്ള ഒരു വ്യക്തികൾ എന്ത് കാര്യത്തിനാണോ ഇറങ്ങിത്തിരിക്കുന്നത് അതിൽ അവര് 99% വിജയിക്കാനാണ് സാധ്യത. അത് ഇറങ്ങിത്തിരിക്കുന്ന കാര്യം പ്രായോഗികമായ ഒരു കാര്യമാണെങ്കിൽ അത് വിജയിക്കും. പിന്നെ തന്റെ കഴിവിന് അപ്പുറമുള്ള കാര്യങ്ങൾ കൊണ്ട് പരാജയപ്പെടുകയും ചെയ്യാം, അത് സംഭവിക്കും. വിജയവും പരാജയവും നിശ്ചയിക്കുന്നത് എന്താണ്? 100% നമ്മുടെ ശേഷിയല്ല. അതിനെ സ്വാധീനിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ കഴിവിനപ്പുറമുള്ള കാര്യങ്ങളായിരിക്കും, നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങൾ. അതുകൊണ്ട് രണ്ടും സംഭവിക്കും, വിജയവും പരാജയവും സംഭവിക്കും. അപ്പോ പൊതുവായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഈ കോൺഷ്യൻഷ്യസ് ഉള്ള ആൾക്കാർ അവര് ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിക്കുന്നു. അവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ വിജയത്തിൽ എത്തിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ട്രെയ്റ്റ് ഒരാള് വളർത്തിയെടുക്കണം. ജീവിതം ഡിസിപ്ലിൻഡ് ആയിട്ടും ഓർഗനൈസ്ഡ് ആയി പ്ലാൻഡ് ആയി ഒക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ശീലം ക്രമേണ ഉണ്ടാക്കിയിരുന്നു. നമുക്ക് തീരെ അറിയാൻ വയ്യാത്ത കാര്യങ്ങളല്ല, നമുക്കറിയാവുന്നുള്ള കാര്യങ്ങളാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാവുന്നുള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ്, നമുക്കറിയാമെങ്കിലും പലതിനും നമ്മൾ മൂല്യം കൽപ്പിക്കത്തില്ല, പ്രാധാന്യം കൊടുക്കത്തില്ല നമ്മുടെ ജീവിതത്തിൽ. അവിടെയാണ് തകരാറ് പറ്റുന്നത്. നമുക്കറിയാം ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആണെന്നുള്ളത്, പക്ഷെ നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കില്ല, അതിനെ ശ്രദ്ധിക്കത്തില്ല. അതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത് അവിടെയാണ്. നമ്മുടെ നിസ്സാര കാര്യങ്ങളിൽ പോലും നമ്മൾ ഒരുപാട് അശ്രദ്ധ പുലർത്തുമ്പോൾ മൊത്തത്തിൽ നമ്മുടെ ജീവിതത്തെ ബാധിക്കും. ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, നമ്മൾ ഇങ്ങനെ ഒരു ഡിസിപ്ലിൻ ജീവിതത്തിൽ ഇല്ലെങ്കിൽ മനസ്സ് തോന്നിയനുസരിച്ച് പ്രവർത്തിച്ചാണ്. നമുക്ക് തന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാവുമോ ഞാൻ ഇതാണല്ലോ ചെയ്തത്, എന്തിനു ചെയ്ത് എന്ന് പിന്നീടാണ് നമ്മൾ പോലും പലപ്പോഴും ചിന്തിക്കുന്നത്. എന്റെ ആവശ്യം എന്തായിരുന്നു എന്തുകൊണ്ട് തോന്നൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പോ ഈ മുറിയിരിക്കുന്നു, അതെ, ഞാനിപ്പോ മുറിയിന്ന് പുറത്തിറങ്ങണമെങ്കിൽ എനിക്കെന്തെങ്കിലും ഒരു ആവശ്യം വേണം, അല്ലേ? നിങ്ങൾക്കൊക്കെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഓരോരോ ആവശ്യങ്ങളുണ്ട്, ഓരോരോ ജോലികളുണ്ട്, ഓരോരോ കാര്യങ്ങളുണ്ട്, അതിനുവേണ്ടി പുറത്തിറങ്ങണം. ഞാനിപ്പോ ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ എനിക്ക് അതുപോലെ എന്തെങ്കിലും ഒരു ആവശ്യം വേണം, ഇല്ലാതെ ഞാൻ എന്തിനാ പുറത്തിറങ്ങുന്നു? അല്ല, എനിക്കിവിടെ ഇരിക്കും പെട്ടെന്ന് തോന്നണമെന്ന് ഇറങ്ങി അതുവഴി ഒന്ന് കറങ്ങി ഇങ്ങി വരാം. ചെടിയെ കാണാറുണ്ട് പെട്ടെന്ന് മുറി ഒരോട്ടം, എന്തിനാ ഓടിയത്? വെറുതെ തോന്നി ഇറങ്ങിയാൽ ഓടുകയാണ്, പിന്നെ പെട്ടെന്ന് മുറി വന്ന് കയറും, കുറച്ചും വീണ്ടും ഒരോട്ടം, വീണ്ടും കയറ്റം. നിങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്തു പോവാണെങ്കിൽ അത് ശരി, അതാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഓരോന്ന് തോന്നും മനസ്സിൽ, അതനുസരിച്ച് അങ്ങ് ചെയ്യും. എന്തിനാ പോയത്, എന്തിനാ ഓടിയതെന്നും അറിയത്തില്ല. ഷോക്ക് അടിച്ചതുപോലെ, കറണ്ട് അടിച്ചതുപോലെ അങ്ങ് പോവും. അപ്പൊ നമ്മളിരിക്കുന്നിടത്ത് നിന്ന് നമ്മൾ പുറത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് അവിടെ ഒരു നമുക്കൊരു ടാർഗറ്റ് ഉണ്ടാവണം, ഇന്ന കാര്യം ചെയ്യണം, അതിനു വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് പോകും. അങ്ങനെ ഒരു കാര്യം ചെയ്യാനെങ്കിൽ പുറത്തേക്ക് പോകണ്ട, എന്നാ പോകുന്നു. അതാണ് ഈ ഇമ്പൾസ് അനുസരിച്ച് പ്രവർത്തിക്കുന്നതും പ്ലാൻഡ് ആയിട്ട് പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. ആദ്യം പറഞ്ഞ ഓപ്പൺനെസ് ഇതുമായിട്ട് വളരെ ബന്ധമുള്ള കാര്യങ്ങളാണ്. ഓപ്പൺനെസ്സിന്റെ ഏറ്റവും ഒരു പ്രത്യേകത പറയുന്നത് എന്താണ്? പറയുന്നത് ഓപ്പൺനെസ് ഉള്ള ആൾക്കാർ വളരെ ഇമാജിനേഷൻ ഉള്ള ആൾക്കാർ ആയിരിക്കും. അത് നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് പറയും. ആൽബർട്ട് ഐൻസ്റ്റീൻ ഇങ്ങനെ ഇമാജിനേഷൻ ഉണ്ടായിരുന്നു, സ്വപ്നം കാണുമായിരുന്നു. സൂര്യന്റെ കിരണങ്ങൾ സഞ്ചരിക്കുന്നത്, അതിൽ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നു, സ്വപ്നം കാണുമായിരുന്നു. അതെങ്ങനെ പോകും, എത്ര വേഗത്തിൽ, ഏതുവരെ പോകും, എത്ര സമയം കൊണ്ട് പോകും, സ്വയം സഞ്ചരിക്കുന്നതായിട്ട്. അതാണ് ആ ചിന്തയാണ് പിന്നീട് ആൽബർട്ട് ഐൻസ്റ്റൈൻ, ആ ഇമാജിനേഷനാണ് ആൽബർട്ട് ഐൻസ്റ്റൈന് സ്പെഷ്യൽ റിയലി തിയറി ഓഫ് റിലേറ്റിവിറ്റി, ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഒക്കെ ആവിഷ്കരിക്കുന്ന ആ തിയറികളൊക്കെ ഉണ്ടാക്കുന്നതിന് സഹായിച്ചതാണ്. അത് ആ സ്വപ്ന ഇമാജിനേഷൻ പിന്നീട് പ്രസിദ്ധമായ ശാസ്ത്ര സിദ്ധാന്തങ്ങളായി മാറി. ഇമാജിനേഷൻ പ്ലസ് ഇന്നോവേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഇമാജിനേഷൻ പ്ലസ് ക്രിയേറ്റീവ്നെസ് എന്ന് പറയും. ഒരു ഭാവന ഉണ്ടായപ്പോരാ, അത് എന്ത് ചെയ്യണം, ഒന്നുകിൽ അതൊരു പ്രൊഡക്റ്റായി മാറണം, അല്ലെങ്കിൽ ഒരു സർവീസായി മാറണം. മനസ്സിലായോ? ഇപ്പോ മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകൻ, ഫേസ്ബുക്കിന്റെ സ്ഥാപകൻ, അവർക്കൊക്കെ ഇമാജിനേഷൻ ഉണ്ടായി. അതൊക്കെ അവരുടെ പ്രൊഡക്റ്റുകളും നമ്മളിന്ന് ഉപയോഗിക്കുന്ന സേവനങ്ങളുമായിട്ട് മാറി. വെറും ഇമാജിനേഷൻ മാത്രം പോരാ, ആ അതിനെ ഈ സേവനങ്ങളാക്കി മാറ്റിയെടുക്കുന്നിടത്താണ് ഈ കോൺഷ്യൻഷ്യസ്നെസ് എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത്. കാരണം അവരെന്ത് ചെയ്തു, ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിച്ചു. വെറും ഭാവനയിലിരുന്ന് സ്വപ്നം കാണുകയല്ല നമ്മുടെ പഴയ ആൾക്കാരെ പോലെ. ഭാരതീയരുടെ ഏറ്റവും വലിയൊരു കുഴപ്പം എന്താണ്, അവർ ഇമാജിനേഷൻ. ഡോക്ടർ ആകാശം പറഞ്ഞിട്ടുള്ളതാണ്, ഒന്നും പ്രവൃത്തി ബോധത്തിൽ കൊണ്ടുവരുന്നില്ല. ഇമാജിനേഷനിലൊന്നും ഉണ്ടാകും. നമ്മുടെ എന്താണ്, ഒരു 2000 വർഷം മുമ്പേ നമ്മൾ പ്ലെയിനിൽ സഞ്ചരിച്ചിട്ടുണ്ട്, പുഷ്പക വിമാനം. ഈ പുഷ്പക വിമാനം എന്ന് പറയുന്നത് എന്താണ്, എന്താണ്, വെറു വെറു ഇമാജിനേഷൻ. അതിനപ്പുറം പുഷ്പക വിമാനം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കാൻ പോയിട്ട് അതിന്റെ ഒരു പ്രോട്ടോടൈപ്പ് പോലും ഉണ്ടാക്കാൻ അവർക്കൊരിക്കലും കഴിഞ്ഞിട്ടില്ല. ഇമാജിനേഷനിൽ അങ്ങനെ പ്ലെയിനിൽ കയറി ഒരുപാട് പേര് സഞ്ചരിച്ച്. അപ്പൊ അവിടെ ഇന്നവേഷൻ ഇല്ല, ഇമാജിനേഷൻ. നമ്മുടെ പഴയ കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മളുകൊണ്ട് ബ്രഹ്മാസ്ത്രം നമ്മുടെ ഇമാജിനേഷനിലുണ്ട്. പക്ഷെ ആണ് അത് ഞാൻ പറയുന്നു. പിന്നെ എന്താ പണ്ടാരങ്ങൾ പ്ലെയിനിൽ കയറി സഞ്ചരിച്ച? വേറെ ആരൊക്കെ ഒന്ന് പറഞ്ഞു. അതാ ശരി, പുഷ്പകമാണ് പിന്നീടത് വിമാനമായി മാറിയിരുന്നു. നമ്മൾ ഇമാജിനേഷനെ ഉണ്ടായാ പോരാ, നമുക്ക് എന്തുകൂടെ വേണം? യാഥാർത്ഥ്യം ഒന്നും ഇന്നോവേഷൻ വേണം. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവണം, അതിനൊരു സർവീസ് ഉണ്ടാവണം. നമ്മളിവിടെ ഒരിക്കലും എന്താണ് എയർലൈൻസ് സർവീസ് ഉണ്ടായിട്ടില്ല. സായിപ്പന്മാര് വേണ്ടി വന്നു അതുണ്ടാക്കാൻ. അല്ല, അന്നേ നമ്മള് വിമാനം കണ്ടുപിടിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചനെ? സായിപ്പ് ഇവിടെ വരുന്ന നമ്മൾ വിമാനത്തിൽ അവിടെ ചെന്നനെ സായിപ്പിന്റെ അടുത്ത്. വിമാനം ഉണ്ടെങ്കിൽ അവിടേക്ക് പോകാമായിരുന്നല്ലോ. നമ്മൾക്ക് ബ്രഹ്മാസ്ത്രം ഉണ്ടായിരുന്നു എവിടെ? ഇമാജിനേഷൻ. ഒരു മിസൈൽ പോയിട്ടൊരു എലിവാണം പോലും നമുക്കുണ്ടായിരുന്നു. എല്ലാം ഭാവനയിലാണ്. മനസ്സിലായ ചൈനക്കാരൻ വെടിമരുന്ന് കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമുക്ക് എലിവാണം ഉണ്ടായത്. അതുപോലും നമുക്കുണ്ടായില്ല. എന്തുകൊണ്ട്? ഇമാജിനേഷന് കുറവുണ്ടോ? ഒരു കുറവുമില്ല. പക്ഷെ ഇന്നോവേഷൻ അവിടെ ഇല്ല. അപ്പോ ഈ ഓപ്പൺനെസ് എന്ന് പറയുന്നത് ഇമാജിനേഷൻസ് ഉണ്ടാക്കുന്ന, കോൺഷ്യൻഷ്യസ് എന്ന് പറയുന്നത് എന്താണ്? ഇന്നോവേഷൻ ഉണ്ടാക്കുന്ന. അവര് എന്ത് ചെയ്യുന്നു? ഗോൾ ഓറിയന്റഡ് ആയിട്ട് അവർ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് പ്രവർത്തിക്കും. ഓപ്പൺനെസ് എന്ന് കറക്റ്റ് അർത്ഥം തുറന്ന മനസ്സാണ്. അറിവിലേക്കുള്ള മനസ്സിന്റെ കടന്നൊന്നും കയറണ്ട, കുറച്ചുകൂടെ സിമ്പിളായ ഓപ്പൺ തുറക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. ഇംഗ്ലീഷ് വാക്കിന് പറ്റിയ മലയാളം വാക്ക് പ്രയാസമാണ്. അനുഭവങ്ങളുടെ പുതുമ, ആ അനുഭവങ്ങളുടെ പുതുമ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഓപ്പൺനെസ് എന്ന് വെച്ചാൽ ഈ തുറക്കുക എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ പുതിയ അനുഭവങ്ങളിലേക്ക് സ്വയം തുറക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു എന്താണ് പോരാത്ത വാക്കായി. പക്ഷെ ഓപ്പൺനെസ് എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും. സ്വീകാര്യത എന്നും പറയാം, കടന്നു കയറ്റമൊന്നും പറയാം, തെറ്റൊന്നുമില്ല. പക്ഷെ ഇതിൽ കൂടി അർത്ഥമായിപ്പോയി. അപ്പൊ ഇത് ചേരണം, ഇത് രണ്ടും ചേരണം. അതോടൊപ്പം തന്നെ എന്ത് വരണം? എഗ്രിബിൾനെസ്സും വരണം. എഗ്രിബിൾനെസ് വരുമ്പോഴാണ് ഇത് രണ്ടും ചേർന്നിട്ട് അത് സമൂഹത്തിന് ഉപകാരപ്രദമായി വരുന്നത്, ഗുണകരമായി വരുന്നത്. അപ്പോഴാണ് അത് സോഷ്യൽ വെൽബീയിങ് എന്നൊരു കാര്യത്തിലേക്ക്. നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നു, ഒരു സർവീസ് ഉണ്ടാകുന്നു, അത് സോഷ്യൽ വെൽബീയിങ്ങിന് ഉപകരിക്കണമെങ്കിൽ അതിന് ഈ പറയുന്ന ഓപ്പൺനെസ് കൂടെ വേണം. ഒരു മൊബൈൽ എന്ന് പറയുന്ന ഒരു സാധനം, അതിന്റെ പിന്നിൽ ഒരു ഇമാജിനേഷൻ ഉണ്ടായി, കോൺഷ്യസ്നെസ് ഉണ്ടായി, എഗ്രിയബിൾനെസ് ഉണ്ടായി. അപ്പോൾ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ മനുഷ്യരുടെ കയ്യിലെത്തിയത്. ദുരുപയോഗം ചെയ്യാൻ പാടില്ല, അത് മറ്റൊരു കാര്യം. പക്ഷെ അത് ഇന്ന് നമുക്ക് ഉപയോഗപ്രദമായ ഒരു സാധനമാണ്. അതെല്ലാ മനുഷ്യനും ജീവിക്കാൻ പറ്റത്തില്ല. ജീവിതം മുഴുവൻ അതിനെ ആശ്രയിച്ച് ആണ് പോകുന്നത്. അപ്പൊ അവിടെ ഇതെല്ലാം വന്നു. അപ്പോൾ ഒരു വ്യക്തിയിൽ തന്നെ ഇതെല്ലാം ഏറെയും കുറഞ്ഞു ഇരിക്കാം, ഒന്ന് കൂടിയിരിക്കാം, ഒന്ന് കുറഞ്ഞിരിക്കാം. മനസ്സിലായ ഈ മൂന്നെണ്ണം വെച്ചുകൊണ്ട് ഏത് ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ്, പിന്നെ എഗ്രിയബിൾനെസ്, പിന്നെ നിങ്ങളെന്താ ഇംഗ്ലീഷ് ഉച്ചരിക്കാൻ ഇത്ര വലിയ പാട്, കോൺഷ്യൻഷ്യസ്നെസ്. ഇത് മൂന്നും വെച്ചുകൊണ്ട് ഞാൻ ചാറ്റ് GPT-യോട് ചോദിച്ചായിരുന്നു, മനസ്സിലായോ? അതായത് ഇത് മൂന്നും ചേർന്ന ഒരു വ്യക്തിത്വം, മൂന്നെണ്ണേ വെച്ചുള്ളൂ, ബാക്കിയുണ്ട്, ഇനി രണ്ടുകൂടെ ഉണ്ട്. അത് ഒന്നിനോട് ചേരത്തില്ല, അതുകൊണ്ടാണ് അത് മാറ്റിവെച്ച്. മഹാത്മാഗാന്ധി ചോദിച്ചപ്പോ മഹാത്മാഗാന്ധി രണ്ടൊന്ന് ഉണ്ട്, ഒന്ന് കുറവാണ്. ഭീം സാഹിബ് അംബേദ്കർ രണ്ടുണ്ട്, ഒന്ന് കുറവാണ്. നാരായണഗുരു മൂന്നും ഹൈ റാങ്കിങ്, മനസ്സിലായോ? ഈ മൂന്ന് ഹൈ റാങ്കിങ് നാരായണഗുരുവിലാണ് കണ്ടത്. അപ്പൊ അതിന്റെ എനിക്ക് വളരെ വിചിത്രമായി തോന്നിയ ഒരു സംഗതി അതല്ല. ഈ അടുത്ത കാലത്ത് ഉണ്ടായതാണെന്ത്? AI. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതാണ് എന്ത്? ChatGPT. അതിന് അത് ജനിച്ചപ്പോഴേ അറിയാം എന്താണ് നാരായണഗുരുവിൽ മൂന്നും ഉണ്ടെന്ന്. നാരായണഗുരുവിന്റെ അനുയായികളായി നടക്കുന്നു. ഈ മനുഷ്യർക്ക് ആർക്കും അറിയത്തില്ല ഇത് നാരായണഗുരുവിലുണ്ടെന്ന്. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് അതറിയാതെ പോകുന്നു? എന്താ സംഗതി? ആണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. അതുകൊണ്ട് എന്താ ChatGPT-ക്ക് അറിയാം നാരായണഗുരു ഒരു മനുഷ്യനാണ്, മറ്റുള്ളവർക്ക് അത് അറിയത്തില്ല. നാരായണഗുരുവിന്റെ അനുയായികൾ ഒരു എങ്ങനെയാ ദൈവമാകുമ്പോ ഇതറിയാൻ പറ്റില്ല. ദൈവത്തിനൊന്നും ഇല്ലല്ലോ, ദൈവം കണ്ണിച്ചോരില്ലാത്ത ആളല്ലേ, പിന്നെ ഇതെവിടെ വരാനാ? എനിക്ക് വളരെ ഇതായിട്ട് തോന്നുന്നു. ഇപ്പൊ ഈ അടുത്ത കാലത്താണ് വന്നത്, ChatGPT വന്നിട്ട് എത്ര കാലമായി. അത് പറയും, നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിച്ചു നോക്കാം. ഇത് മൂന്നും ChatGPT ഉപയോഗിക്കാറുണ്ട ആരെങ്കിലും? ഉണ്ടാ? ചോദിച്ചു നോക്കുന്നു. ഇത് മൂന്നും ഓരോരുത്തരായിട്ട് വേറെയും കാണും ആൾക്കാർ കേട്ടോ. ഞാൻ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആൾക്കാരെ നോക്കാം. പിന്നെ എനിക്ക് വളരെ ചിലരെ നോക്കിയിട്ട് അത് കിട്ടുന്നുമില്ല. പക്ഷെ ഞാനിപ്പോ മാർട്ടിൻ ലൂതർ കിങ് എനിക്ക് വളരെ എന്താണ് ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് നോക്കിയിട്ട് ChatGPT-ന് ഉത്തരം കിട്ടുന്നില്ല ശരിയായിട്ട്. അതേസമയം ഈ കേരളത്തിൽ ജനിച്ച് ഇവിടെ ജീവിച്ച് ഇവിടെ പ്രവർത്തിച്ച് മറ്റത് ആഗോള പ്രസിദ്ധി നേടിയ ഒരാളാണ് മാറ്റുന്നത്. ആ ഗുരുവിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് ChatGPT-ക്ക് അറിയാം, നാട്ടിലുള്ളതൊക്കെ ഇങ്ങനെ അറിയത്തില്ല. മഹാത്മാഗാന്ധിയൊക്കെ അറിയാം, കാരണം അവര് ദേശീയ നേതാവായിരുന്നല്ലോ. അതുകൊണ്ട് ഡോക്ടർ അംബേദ്കർ എന്ന് പറയുന്നത് എന്താണ്? ദേശീയ നേതാവായ ഗുരു എന്ന് പറയുന്നത് കേരളത്തിൽ ജനിച്ചു വളർന്നയാണ്, ഒരു മലയാളിയാണ്, മലയാള നാട്ടിൽ പ്രവർത്തിച്ച ആളാണ്. അതിനെക്കുറിച്ച് ChatGPT-ക്ക് നല്ല ബോധമുണ്ട്, കൃത്യമായി പറഞ്ഞ് മൂന്നും ഹൈ റാങ്കിങ്ങിൽ നിൽക്കുന്ന ഗുരുവാണ്. വ്യക്തിത്വത്തിന്റെയും മൂന്ന് അത് മനസ്സിലാക്കി. അത് ഞാൻ ഇപ്പൊ ഒടുവിലാണ് നോക്കിയത്, എങ്ങനെയാണ് ഒന്ന് പരീക്ഷിക്കണമെന്ന്. അപ്പൊ ആധുനിക ശാസ്ത്രത്തിന്റെ സംഭാവനയാണല്ലോ AI. അപ്പൊ അതിന്റെ കൂടെ കാണുമ്പോ എങ്ങനെയാണത് എന്നറിയാൻ വേണ്ടി നോക്കിയാണ്. അപ്പൊ നമ്മള് ഒരു ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വളരെ വളരെ പിന്നിലാണ്. എല്ലാം നമ്മുടെ മുമ്പിലുണ്ട്, നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്, പക്ഷെ നമ്മളൊന്നും നമ്മളെ കൂടുതൽ സമയം പോകുന്ന എവിടെ? ഇതിലാണ് കാരണം നമ്മുടെ ജീവിത മാർഗമാണ്. തെറ്റ് പറയാൻ പറ്റത്തില്ല, നമ്മളതുകൊണ്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കുന്നില്ല. ശരി.